ഈ ആർഷ എന്ന് പറഞ്ഞത് ർഷം ഇതിന്റെ ഇത്രയും വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു സാധനം കൂടെ ഉള്ളു. ആ വരട്ടെ, ആർഷം ഇത് ഭയങ്കര തട്ടിപ്പാണ് ഈ ആർഷം എന്ന് പറയും. അതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ പഴയ സാഹിത്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാടത്ത് കാണും ആർഷപ്രയോഗം. പ്രത്യേകിച്ചും ഭാഷയും അത് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു രീതിയാണ്. പഴയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന പുരോഹിതന്മാരാണ്. ഞാനത് ആവർത്തിച്ച് പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന പല ധാരണകളും തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസത്തെ മൊത്തം നിയന്ത്രിക്കുന്ന പുരോഹിതന്മാരാണ്. അപ്പൊ അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന താല്പര്യം എന്ന് പറയുന്നത് അടിമകളെ സൃഷ്ടിക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നതാണ് സമൂഹത്തെ മുഴുവൻ എന്താണോ അടിമകളാക്കുക. പ്രധാനമായും പുരോഹിതന്മാരാണ് അതിന്റെ ആൾക്കാർ. അവിടെയാണ് ഈ ആർഷപ്രയോഗം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത്. പിന്നെ പഴയ വിദ്യാഭ്യാസത്തിന്റെ ഒരുപാട് മേന്മകളെ കുറിച്ച് പറയും, ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറയും, ഒരുപാട് നല്ല വശങ്ങളെ കുറിച്ച് പറയും. അതൊക്കെ ശരിയാണ്. അതിന്റെയൊക്കെ ഈ നല്ല വശങ്ങളെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാണ്? പുരോഹിതന് വേണ്ടിയുള്ളതാണ്, സാമാന്യ ജനത്തിനല്ല. ഇന്നത്തെ വിദ്യാഭ്യാസം പോലെ, ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവകാശികളെന്ന് പറയുന്നത് സമൂഹമാണ്. അതിൽ ചില പോരായ്മകളൊക്കെ സംഭവിക്കും, എന്നിരുന്നാലും പൊതുവെ അത് അടിസ്ഥാനപരമായിട്ട് സമൂഹമാണ് അതിന്റെ അവകാശം. ഇന്ന് പണമുള്ളവന് ഇന്ന് സൗകര്യമൊക്കെ കൂടുതലുണ്ടാകും, അത് പരിഹരിക്കേണ്ട പോരായ്മകളാണ്. മറ്റങ്ങനെയല്ല, മറ്റതെല്ലാം പുരോഹിതനാണ്, നന്മകളല്ല. പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തേക്ക് ഒരുപാട് പേര് പുകഴ്ത്തും. ഓരോ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞെട്ടലുണ്ടാവും, നിങ്ങൾക്ക് വരെ ഞെട്ടലുണ്ടാവും. അപ്പൊ ഇത് കേൾക്കുന്ന ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? ചിലർക്കൊക്കെ അത് മനസ്സിലാവും. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരും കുറച്ചേ ഉള്ളൂ, ഇഷ്ടപ്പെടാത്തവര് കൂടുതലാണ്. ഇപ്പൊ ഈ ആർഷം എന്ന് പറയുന്നത്, എന്റെ ഇടയ്ക്ക് ഞാൻ ഒരു സംഭവം ഓർത്തുപോയി. ആ പോട്ടെ. ആർഷം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോ ഭാഷയിൽ തന്നെ പാണിനി ഭാഷയ്ക്കൊരു വ്യാകരണം ഉണ്ടാക്കി. വ്യാകരണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാലഘട്ടത്തിലേക്ക് അത് ശരിയായിരുന്നു. പക്ഷെ ഭാഷ മാറി വളർന്നു, അപ്പോൾ അത് പോരാതെ വന്നപ്പം വാർത്തകളുണ്ടാക്കി, പുതിയ പുതിയ ഭേദഗതികൾ ചേർത്തത്. അതും പോരാതെ വന്നപ്പോൾ രണ്ടും കൂടെ വെച്ചുകൊണ്ട് ഭാഷകാരൻ വളരെ വിപുലമായിട്ട് ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തി. പക്ഷെ പാണിനിയുടെ നിയമങ്ങൾ, ഭാഷാ നിയമങ്ങൾ പാണിനി ഉണ്ടാക്കിയ സൂത്രത്തിൽ തന്നെ തെറ്റിച്ചു പലയിടത്തും. പാണിനി സ്വന്തം നിയമങ്ങൾ അതിപാലിച്ചില്ല. ഇത് പിന്നെ വന്നവർക്കെല്ലാം വലിയ പ്രശ്നം. ഇതെന്താ ഇങ്ങനെ വന്നത്? സ്വന്തം നിയമങ്ങൾ സ്വയം പാലിക്കാതിരിക്കുക, പല കാരണങ്ങളും അതുകൊണ്ട് സംഭവിക്കാതെ. എന്തായാലും പിൽക്കാലത്ത് വന്നവര് നോക്കുമ്പോൾ പാണിനി ആ നിയമങ്ങളെ അനുസരിച്ചിട്ടില്ല. അനുസരിക്കാതെ വന്നപ്പോൾ അത് പൊതുവെ അതിന് പല പല വിശദീകരണങ്ങളുണ്ട്. അനുസരിക്കാത്തതിന് അതിലേക്കെല്ലാം കിടക്കുന്നത് അത് വ്യാകരണത്തിന്റെ വിഷയമാകും. പൊതുവെ അതിന് പറഞ്ഞത് എന്താണ്? ആർഷപ്രയോഗം. എന്നുവെച്ചാൽ പാണിനിക്ക് അങ്ങനെ ആകാം, മറ്റുള്ളവർക്കങ്ങനെ, നമുക്കൊന്നും അത് പാടില്ല. അപ്പോൾ പാണിനി എന്ന് പറയുന്ന ഋഷിയാണ്. ഋഷിയുടെ തെറ്റിനെ തെറ്റെന്ന് പറയാൻ പാടില്ല. എന്ത് പറയണം? ആർഷം എന്ന് പറയണം. അത് തെറ്റല്ല, ആർഷം. ഋഷി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർഷം, തെറ്റെന്ന് പറയാൻ പാടില്ല. ഇതിനാണ് ആർഷപ്രയോഗം. തെറ്റ് എന്ന് പറഞ്ഞാൽ പാടില്ല. എന്തുകൊണ്ട്? ഋഷിയാണ്. ഋഷി തെറ്റ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഋഷിയെ കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ട്. എന്താണ്? ഋഷി എല്ലാം അറിയുന്ന ആളാണ്. ഋഷിക്ക് അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം അറിയാം. അതുകൊണ്ട് എന്നാ പിന്നെ എന്താ വേദത്തിൽ അതൊക്കെ എഴുതിയില്ല? വേണ്ട, എഴുതണ്ടെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. എല്ലാം അറിയാമല്ലോ. അറിഞ്ഞിട്ടും ഒന്നും എഴുതിയില്ല. ഉള്ളിലെല്ലാം അറിയാമല്ലോ, പക്ഷെ ഒന്നും എഴുതി വെച്ചില്ല. ഇങ്ങനെയാണ് അത് പറഞ്ഞ് അവര് സമാധാനിക്കുന്നത്. ആർഷ സംസ്കാരവാദികൾ. ഇതാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോ പാണിനി ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പാടില്ല. അതിനെ എന്ത് പറയണം? ആർഷം. എന്ന് വെച്ചാൽ തെറ്റല്ല. പിന്നെന്താ ഈ ആർഷം എന്ന് പറഞ്ഞോ? തെറ്റല്ല. പിന്നെന്താണ്? കൃഷി പറഞ്ഞ അത്രയല്ല. അതെന്താ? അവര് മത്തങ്ങയാണ്. അങ്ങനെ മനസ്സിലായി. അതെന്താ മത്തങ്ങ? എന്ന് വെച്ചാൽ അവര് മത്തങ്ങയാണ്. അല്ലെങ്കിൽ അതൊരു കൊമ്പളങ്ങയാണ്. എന്തായാലും തെറ്റല്ല. തെറ്റല്ലാതെ വേറെ എന്തു ആവും? എന്തുകൊണ്ട്? കൃഷി സർവം അറിയുന്നവനാണ്. കൃഷിക്ക് തെറ്റ് പറ്റത്തില്ല. ഇതാണ് ആർഷപ്രയോഗം എന്ന് പറയുന്നത്. ഇതിങ്ങോട്ട് വന്നപ്പോൾ ഈ തെറ്റുകൾ വാർദ്ധികത്തിനും വന്നു. കാത്യായനും തെറ്റ് വരുത്തി. ഇങ്ങോട്ട് ഭാഷ്യകാരം വന്നു, ഭാഷ്യകാരനും തെറ്റ് വരുത്തി. അപ്പോൾ എല്ലായിടത്തും എന്തു പറയും? ആർഷപ്രയോഗം. ഇനി വേദം നോക്കി കഴിഞ്ഞാൽ പാണിനിയുടെ ഈ നിയമങ്ങളൊന്നും അവിടെയില്ല. അപ്പൊ അവിടുത്തെ മുഴുവൻ പ്രയോഗം എന്താണോ? ആർഷപ്രയോഗം. അവിടെ മൊത്ത ഋഷികളും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗങ്ങളെല്ലാം എന്താണോ? ആർഷമാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്? വേദത്തിലൊന്നും ഒരു തെറ്റുമില്ല. തെറ്റെന്ന് പറയാൻ പാടില്ല, ആർഷമെന്ന് പറയാം. നമ്മുടെ പുരാണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷിമാർ മഹാ ആഭാസന്മാരാണ്. പെണ്ണുങ്ങളെ കണ്ട ഇമാരുടെ എല്ലാ കൺട്രോളും പോകും. പിന്നെ ഇവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, കാണിക്കുന്നതെന്നുള്ളത് പടച്ചവമ്പുരാന് പോലും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അവര് വേണ്ടാതീനം പ്രവർത്തിച്ചു എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്ത് പറയണം? ആർഷം. ആർഷപ്രവർത്തിയാണ്. പീഡനങ്ങൾ അതെ ഇതെല്ലാം ആർഷമാണ്. ഇവരെല്ലാം പീഡന വീരന്മാരാണ്. അങ്ങനെയാണ്. ഒരു പീഡന സന്തതിയാണ് ആര്? വ്യാസൻ. കയറി പീഡിപ്പിച്ചാണ്, കൺട്രോൾ പോയത്. പക്ഷെ അത് പീഡിപ്പിച്ചതെന്ന് പറയാൻ പാടില്ല. അന്ന് ബോക്സോ കേസില്ല. എല്ലാം എന്താണ്? ആർഷം. ഞാനത് വള്ളിക്കാവ് കഴിഞ്ഞപ്പോ എന്നെ അടിക്കാമെന്ന് ഭാഗ്യം കൊണ്ട് അടിയുള്ള രക്ഷപ്പെട്ടു. ഇതേ ഭാഷയിൽ തന്നെ പറഞ്ഞു. അതെ, അത് ശരിയാണ്. പിന്നെ പീഡിപ്പിച്ച പിറക്കായിരിക്കും. അതൊരു പീഡന പരമ്പരയാണ്. അതിന് മുമ്പ് അങ്ങനെ തന്നെ. അപ്പോ അത് അതങ്ങനെയൊക്കെ സംഭവിച്ചു. സംഗതി ശരി, ഞാൻ ഈ പിടിപ്പിച്ചവരെ കുറ്റം പറയല്ല. ഞാൻ പറയുന്നത് അതൊക്കെ അന്നത്തെ ഒരു കാലം, അന്നത്തെ കാല രീതി മനുഷ്യർ പ്രാകൃതരായിരുന്നു. 10,000 വർഷം മുമ്പൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അന്നത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളൊക്കെ അതായിരുന്നു. നാശ സംസ്കാരമായിരുന്നു. അപ്പോൾ ഈ പീഡനമൊക്കെ അന്ന് സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ പീഡനം, പിന്നെ ബ്രഹദാരണ്യ ഉപനിഷത്തിലൊക്കെ സ്ത്രീകളെ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുന്നുണ്ടെന്നുള്ള സചിത്ര വിവരണമുണ്ട്. അതൊന്നും വായിക്കരുതെന്ന് നിങ്ങൾക്കും പലതും തോന്നും. ബ്രഹദാരണ്യ ഉപനിഷത്തിന്റെ അവസാനമൊക്കെ. അപ്പോൾ ഇതൊക്കെ അന്നൊരു സ്വാഭാവിക കാര്യമായിരുന്നു. മനുഷ്യന് അത്രയ്ക്കുള്ള ബോധം, ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ബോധമൊന്നും ഒന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് അന്നത്തെ ഒരു സ്വാഭാവിക കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന് ചിലപ്പോൾ അങ്ങനെയൊക്കെ നിയന്ത്രണാതീതമായി പ്രവർത്തിച്ചു പോവും. അന്നും പ്രവർത്തിക്കും, ഇന്നും പ്രവർത്തിക്കും. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിന് ആർഷമെന്ന് വിളിക്കുന്നിടത്താണ് പ്രശ്നം. അതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതാണ് ശരിയല്ലെന്ന് പറയുന്നത്. ആർഷമെന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ആർഷമെന്ന് പറയുന്നത് ഒരു ഭയങ്കര തട്ടിപ്പാണ്. പണ്ട് എന്താണ് ഇവരുടെ ഈ പറയുന്ന എല്ലാ സംബന്ധങ്ങൾക്കും ഒരു മറക്കുടയായിട്ട് പിടിച്ച സാധനമാണ് ഈ ആർഷം. ആ തെറ്റിനെ തെറ്റെന്ന് പറയാതെ എന്തു പറയും? ആർഷം എന്ന് പറയും. അത് അന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ വേറെയായിരുന്നു, ഇന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ വേറെയായിരുന്നു. അന്ന് പലരും അവർ വലിയ തെറ്റെന്ന് കാണാതിരുന്നത് ഇന്ന് തെറ്റാണ്. മനുഷ്യന്റെ സാംസ്കാരികമായ മാറ്റത്തിൽ വന്നാണ് ഇന്ന് മനുഷ്യൻ കൂടുതൽ സംസ്കൃതനായി. ആധുനിക മനുഷ്യൻ എന്ന് വെച്ചാൽ കൂടുതൽ സംസ്കരിക്കപ്പെട്ട മനുഷ്യരാണ്. ഈ ഋഷിമാരുടെ കാലം എന്ന് പറഞ്ഞാൽ അത് അസംസ്കൃത മനുഷ്യരായിരുന്നു. ഇത്രയും സംസ്കാരം അവർക്കുണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ അവരുടെ മോശക്കാരൊന്നുമില്ല. അവരും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇത് പീഡനമൊക്കെ തെറ്റാണെന്നറിയാമെന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, ചെയ്യാൻ പാടില്ലെന്നറിയാമെന്നുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ചെയ്താലും അന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ വന്നതും ഇതൊക്കെ വന്നതും. അപ്പൊ അതിനൊന്നും ആർഷം അങ്ങനെയൊന്നും ഒരു ഓമന പേരിട്ട് വിളിച്ചിട്ട് തന്നെ ന്യായീകരിക്കുന്നതിന്, ന്യായീകരിക്കുമ്പോൾ നമുക്ക് പിന്നെ ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്ത് പറയേണ്ടി വരും? അത് അപകടകരമായൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നിടത്താണ് അന്നത്തെ മനുഷ്യന്റെ സ്വാഭാവികമായ ചപല പ്രവൃത്തികളാണ് അതൊക്കെ ഇന്നും മനുഷ്യരിലുണ്ട് എന്ന് അംഗീകരിച്ച പ്രശ്നമുണ്ട്. അതൊക്കെ മാനുഷികമായ പ്രവൃത്തികളാണെന്ന് പറഞ്ഞ പ്രശ്നമാണ്. ആർഷം എന്ന് പറഞ്ഞാൽ എന്താ അതിനെ ന്യായീകരിക്കുന്നത്? അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അത് ആർഷമാണ്, മിണ്ടരുത് എന്ന് പറയുന്നത് പഴയകാലത്തെ ആ അടിമ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് ആർഷം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം, ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തിയാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആർഷമാക്കണം. നിങ്ങൾ നാളെ എന്തെങ്കിലും തെറ്റ് വരുത്തിയാലും നിങ്ങളും ബാക്കിയുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താണ്? ആർഷമാണ്. അപ്പൊ എല്ലാവർക്കും എന്താവാം? ആർഷത്തെറ്റുകളാവും. കാര്യമില്ല. പിന്നെ ഈ തെറ്റ് ശരിയെന്ന് പറയുന്നതിന് തന്നെ ഭാഷയെ സംബന്ധിച്ചാണെങ്കിൽ അത് തന്നെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. തെറ്റ് ശരി, ഭാഷയ്ക്കനുസരിച്ചിട്ടാണ് നിയമങ്ങൾ വരുന്നത്. അല്ല, നിയമം അനുസരിച്ചാലും ഭാഷ ഉണ്ടാക്കത്തില്ല. ആദ്യം ഒരു നിയമം ഉണ്ടാക്കി വയ്ക്കുക, പിന്നെ ഭാഷ ഉണ്ടാക്കുക, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഈ പുതിയ കമ്പ്യൂട്ടർ ഭാഷയൊക്കെയാണ് എന്ന് പറയുന്നത്. നിയമം അനുസരിച്ച് ഭാഷകൾ ഉണ്ടാക്കുന്നു. C++ ഒക്കെ നിങ്ങൾ പഠിക്കാൻ പോയാൽ അവിടെ പ്രത്യേക നിയമം അനുസരിച്ചാണ് ഭാഷ. കമ്പ്യൂട്ടർ ഭാഷയല്ല, മനുഷ്യൻ സംസാരിക്കുകയും എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത പഴയ ഭാഷയെന്ന് പറയുന്നത് നിയമമനുസരിച്ചുണ്ടായതല്ല. ഭാഷ ഇങ്ങനെ വികസിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു എന്താണ്, അതൊരു സമൂഹത്തിൽ ഉപയോഗിച്ചു വന്നപ്പോൾ ആ സമൂഹത്തിന്റെ ആശയവിനിമയത്തിന് ഒരു ഐകരൂപ്യം വരുന്നതിന് വേണ്ടി ഭാഷയ്ക്ക് ഒരു നിയമം ഉണ്ടാക്കിയാണ്. എന്ന് വിചാരിച്ചത് അലിഖിത മാറാത്ത നിയമമാണ്. ഭാഷ വളരുമ്പോൾ നിയമങ്ങൾ മാറും. അങ്ങനെ ഭാഷ വരുമ്പോൾ നിയമങ്ങൾ മാറുന്നതിന് ആർഷമെന്ന് വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് കാലം മാറിയുണ്ട്, നിയമങ്ങൾ മാറി. നിയമങ്ങൾ മാറുമ്പോൾ പുതിയതാണ്. അപ്പൊ നിങ്ങളുടെ ദൈവദശത്തിൽ തന്നെയുണ്ട്. സായുജ്യം നൽകുന്ന ആര്യരുന്നു. സംസ്കൃതത്തിൽ സായുജ്യമാണ്, യൂ എന്ന് ദീർഘം വരാൻ പാടില്ല. പക്ഷെ മലയാളത്തിൽ എങ്ങനെയാ ഉപയോഗിക്കുന്നത്? സായുജ്യം മലയാളമാണ്. സായുജ്യം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പൊ സംസ്കൃതത്തിൽ സായുജ്യമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് മലയാളത്തിൽ സായുജ്യമേ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്താണ്? വെറും ബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. മലയാളത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? മലയാളത്തിൽ ഭാഷ മാറും. അപ്പൊ ഇനി സായുജ്യം എന്നാണ് അടിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ പ്രിന്റ് ചെയ്തിരിക്കും. അപ്പൊ ഒരാൾ പറയണം, ഉണ്ടോ സായുജ്യം എന്ന് പറഞ്ഞതിന് പകരം ഗുരുദേവൻ സായുജ്യം എന്ന് എന്തിനു ഉപയോഗിച്ചു? ഉടനെ ഈ അടിമ ബുദ്ധിയുള്ളവരെന്ത് പറയും? ആർഷപ്രയോഗം. ഗുരുവിന്റെ പ്രയോഗം നമ്മൾ ആർഷപ്രയോഗമാണ്. ആർഷപ്രയോഗം അല്ലാതെ തെറ്റുമല്ല. തെറ്റാണെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആർഷപ്രയോഗമാക്കുന്നത്. ആർഷപ്രയോഗമല്ല, തെറ്റുമല്ല. കാലം മാറിയപ്പോൾ എന്ത് ചെയ്തു? പ്രയോഗങ്ങൾ മാറി. പ്രയോഗങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. ഒരാൾക്ക് ഇതാണ് കൂടുതൽ സൗകര്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഭാഷ പുതിയ ഭാഷ ഉണ്ടാക്കാൻ എന്താ കുഴപ്പം? അതിനെ പിന്നെ ആർഷമാക്കുന്ന എന്തിനാ? ആർഷമാക്കുന്നത് നമുക്ക് തെറ്റെന്ന് തോന്നുമ്പോഴാണ്. തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിനാ ആർഷമാക്കണം? കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞു പോകുന്നുണ്ട്, പൂച്ചകന നീ പൂച്ചകൻ ഇനിമേ, മൂഷികന ഞാൻ മൂഷകൻ ഇനിമേ. അപ്പൊ പൂച്ചകൻ എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് പൂച്ചകൻ എന്നൊരു വാക്കേ ഇല്ല. നമ്പ്യാർ ആദ്യം ഉണ്ടാക്കിയാണ് എന്താണോ പൂച്ചകൻ. അപ്പൊ ആൾക്കാർ ചെയ്തോടും തോന്നി പൂച്ചകൻ ഞാൻ ഉണ്ടാക്കി. എന്താ കുഴപ്പം? ഞാൻ ഉണ്ടാക്കി പൂച്ചകൻ. അപ്പൊ പിന്നെ അത് തെറ്റാണ് എന്ന് കരുതിയിട്ട് ആർഷപ്രയോഗമാണെന്ന് പറഞ്ഞ് നമ്പ്യാരെ കൃഷിയാക്കേണ്ട കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. കേശവദേവ് പറഞ്ഞു, എനിക്ക് തോന്നിയ ഭാഷ ഞാൻ എഴുതും. പിന്നെ കേശവദേവൻ ഇങ്ങനെ ആർഷപ്രയോഗമാക്കുന്നു. അപ്പൊ അത് സ്വാതന്ത്ര്യമുണ്ട് അതിന്. ഈ എന്ന് വെച്ചാൽ പാണിനി എന്ന് പറയുന്ന ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പാണ്, കോമൺ ഇറക്കി മുമ്പാണ് പാണിനി ജീവിച്ചിരുന്നത്. അന്നത് പ്രചാരത്തിലിരുന്ന ഭാഷയ്ക്കാണ് നിയമം ഉണ്ടാക്കിയത്. ഭാഷ എത്രയും മാറി. പിന്നീട് വന്ന എല്ലാ സാഹിത്യകാരന്മാരും മിക്കവാറും എല്ലാവരും പാണിനിയുടെ എല്ലാ നിയമങ്ങളും എല്ലാം എന്നുള്ളതല്ല, പല നിയമങ്ങളും തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ചാണ് എഴുതിയത്. കാളിദാസൻ തെറ്റിച്ചു, എത്രയോ പേര് തെറ്റിച്ചു. തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റല്ല, കാലം മാറിയും ഭാഷ മാറി. നമ്മൾ പാണിനിയും വെച്ച് നോക്കുമ്പോൾ അത് തെറ്റ്. പാണിനിയും വെച്ച് നോക്കുമ്പോൾ കാലം മാറിയുണ്ട്, ഭാഷയ്ക്ക് മാറ്റം വന്നാണ്. അതിനൊക്കെ നാശപ്രയോഗമാക്കും. നാശപ്രയോഗമാക്കേണ്ട കാര്യമില്ല. പ്രാണീതി പ്രവിഭക്ത ബുക്ക് എന്നാണ് പ്രാണീതി. പ്രാണീതി എന്ന് പറയുന്നത് അല്ല സാധാരണ പ്രയോഗിക്കുന്നത്, പ്രാണീതി എന്നാണ്. ദീർഘം വരാൻ പാടില്ല. പ്രാണീതി എന്നാണ് പ്രയോഗിക്കുന്നത്. പ്രാണനം ചെയ്യുന്നു. അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ക്രിയാരൂപമായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രാണീ അല്ല പ്രാണിതി അങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മുടെ ശാസ്ത്രസാറിനെ പോലെയുള്ളവരൊക്കെ പഠിപ്പിച്ചവൻ പറഞ്ഞു ഇത് ആർഷപ്രയോഗമാണ്. എന്തുകൊണ്ട്? വ്യാകരണ നിയമം അനുസരിച്ച് പ്രാണീതി എന്ന് പറഞ്ഞു. അപ്പോ എങ്ങനെയാ പഠിപ്പിച്ചത്? അവന്തിനാ ആർഷപ്രയോഗമാകുന്നു. അത് തെറ്റാണെന്നുള്ളതുകൊണ്ടല്ലേ ആർഷപ്രയോഗമാകുന്നു. അത് തെറ്റല്ലെങ്കിലോ? അത് പ്രാണീതി എന്ന് പറയുന്നത് ക്രിയാരൂപം തന്നെ. അത് മാറ്റി പ്രയോഗിച്ചു. കാലം മാറി. പഴയ കാലമല്ല, 2500 മുമ്പുള്ളതല്ല. ഒരു വ്യക്തിക്ക് സ്വയം തന്നെ അങ്ങനെ മാറ്റം വരുത്താം. പ്രാസത്തിനനുസരിച്ചോ അർത്ഥത്തിന് വ്യത്യാസമില്ല. എന്തായാലും പ്രാണീതി നോക്കി അതിനെന്താ കുഴപ്പം? അതിനെന്തിനാ അർഷപ്രയോഗമാക്കുന്നു? തെറ്റെന്നെന്തിനാ പറയും? തെറ്റായാലേ അർഷപ്രയോഗമാക്കേണ്ട കാര്യമില്ല. തെറ്റല്ല, ഒരു കവിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റാം. വളരെ ദിവസം മാറ്റിയിട്ടുണ്ട്, എത്രയോ പേര് മാറ്റിയിരിക്കുന്നു. അപ്പൊ പാണിനിയുടെ നിയമം അനുസരിച്ച് വലിയ വൈയാകരണായിരുന്ന നാരായണീയ കർത്താവ് ആരാണ്? മേൽപ്പത്തൂര് എന്താണ് ധാതുകാവ്യവും പാണിനീയ പ്രത്യേകം ഒക്കെ എഴുതിയ ആളാണ്. വലിയ വൈയാകരണായിരുന്നു. നിയമങ്ങളെല്ലാം തെറ്റിച്ചിട്ടുണ്ട്, പാണിനിയുടെ നിയമം തെറ്റിച്ച് പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ അപാണിനീയ സമർത്ഥിക്കാൻ വേണ്ടി പിന്നെ ഒരു പ്രബന്ധം എഴുതി, പാണിനീയം അല്ലാത്ത പ്രയോഗങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടി. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ആർഷം എന്ന് പറയുന്നത്, ഈ പ്രയോഗം ആർഷപ്രയോഗം ആർഷമാണെന്ന് പറയുന്നത് അടിമ മനസ്സാണ്. അതിന്റെ ആവശ്യമില്ല. ഇനി പഴയ കാലത്ത് ആരെങ്കിലും അങ്ങനെ തെറ്റായി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് അല്ല. കാലം മാറിയുകൊണ്ട് ഭാഷയിൽ വന്ന മാറ്റങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വരുത്തുന്ന മാറ്റങ്ങളാണെങ്കിൽ, ഒരാൾ അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്താം, അങ്ങനെ അത് തെറ്റല്ല. പിന്നെ അതിനെന്തിനാ ആർഷം എന്ന് പറയുന്നു? അപ്പോൾ ഗുരുവിനെ പോലെയുള്ള ഓരോ പ്രയോഗങ്ങളിൽ എന്തെങ്കിലും അങ്ങനെ പാണിനീയ നിയമം അല്ലാതെയുള്ള ഉണ്ടെങ്കിൽ അത് ആർഷമൊന്നുമല്ല. ആ കാലം മാറിയുകൊണ്ട് വന്നാണ്, അത് തെറ്റുകണ്ട്. അതിനൊരു കവിക്ക് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ചെയ്യാൻ. പിന്നെ വ്യാഖ്യാനങ്ങൾ അത് പറഞ്ഞപ്പോഴല്ല ഇത് പറഞ്ഞത്. കാരണം ഈ നമ്മുടെ എം എസ് ശാസ്ത്രിയെ പോലെയുള്ള അവർക്ക് അങ്ങനെ പറയാൻ പറ്റും. അവർക്കൊരു എന്താണ് ഒരു പരമ്പരയിൽ ഇങ്ങനെ പഠിച്ചു വളർന്നു വന്നവരും അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാൻ പ്രയാസമുള്ളവരുമാണ്. അപ്പോ പല വിഷയങ്ങളിലും അത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ സംസ്കൃത പണ്ഡിതന്മാർക്ക്, സംസ്കൃത പണ്ഡിതന്മാർക്കല്ല, പിന്നെ സയന്റിസ്റ്റുകളും ഇവർക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവർ ഒരു വിഷയത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അവർക്ക് ആ വിഷയത്തെ കുറിച്ചല്ലാതെ അവർക്ക് മറ്റൊരു വിഷയത്തെ കുറിച്ച് അറിയാൻ പറ്റില്ല. ഇതെല്ലാ മേഖലകളിലുമാണ്. നമ്മളൊരു വിഷയത്തിൽ കൂടുതൽ അങ്ങോട്ട് ഒരേ ലൈൻ ഒരേ ഡയറക്ഷനിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാതെ. കാശിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു താർക്കിക ആചാര്യമുണ്ട്. ഭയങ്കര തർക്കം, തർക്കത്തിന്റെ പുസ്തകമൊന്നും വേണ്ട, ഏത് ക്ലാസ്സിനും പോയി തർക്കം പഠിപ്പിക്കും. പക്ഷെ പുള്ളിക്ക് ഈ പേനയുടെ റീഫില്ലർ ഇടാൻ അറിയത്തില്ല. പേനയുടെ റീഫില്ലർ തീർന്നു പോയി കഴിഞ്ഞാൽ പുള്ളി അവിടെ ഭയങ്കര ബഹളം ഉണ്ടാകും. ഓടി പാടി ഓടി പോയോ എന്നാണ്, ഇത് എഴുതുന്നില്ല. പുള്ളിക്ക് ഇത്രേ അറിയോ, ഇത് എഴുതുന്നില്ല. വേറെ ആൾ വന്ന് തുറന്ന് റീഫില്ല് മാറ്റിയിട്ട് കൊടുക്കുന്നു. ഇത് ഞാൻ വിചാരിച്ചു ഈ സംസ്കൃതം അങ്ങനെയല്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട് നമ്മുടെ ചാരക്കേസിലെ നമ്പി നാരായണൻ. അപ്പൊ അദ്ദേഹം പറയണു, ഈ ഐഎസ്ആർഒയിലെ സയന്റിസ്റ്റുകൾക്ക് അവർക്ക് അതിനകത്തുള്ള ഈ റോക്കറ്റും ഇതിന്റെ പരിപാടികളല്ലാതെ ഈ പുറം ലോകത്തെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും പൊതുവെ അങ്ങനെയാണ്. അവർക്കൊരു ഒരു കാരണ ഒരു വിഷയങ്ങളെ കുറിച്ച് അവർക്ക് കാര്യമായ ഒരു ധാരണയും കാണത്തില്ല. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഒരു തപസ്സാണ്. എന്തിനാണ് അവരുടെ ഏകാഗ്രത മുഴുവൻ ഇതിനകത്താണ്. ഈ റോക്കറ്റ് എങ്ങനെ വിടും, അത് ക്രയോജനിക്ക് എന്തിനാണോ, മറ്റതാണോ, ഇതാണോ, ഇതാണോ, ഇങ്ങനെ ചിന്തിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ധാരണയില്ലാതായിപ്പോ. എനിക്കും ഇത് തന്നെ പറ്റി. ഞാൻ ശിവരി വന്ന് പെട്ടുപോയത് അങ്ങനെയാണ്. കാരണം ഞാനീ കുറച്ചു കാലം വടക്കേ ഇന്ത്യയിൽ പോയാലും തർക്കവും വ്യാകരണവും ഏതാണെന്ന് അതും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് അതിൽ തന്നെ മനസ്സേകാഗ്രമായിട്ട് എനിക്ക് ലോകത്തിന്റെ തരികിടകൾ എനിക്ക് ഇതിനെ കുറിച്ച് പരിചയമില്ലാതെ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പണി, രാവിലെ 6 മണി വരെ വൈകുന്നേരം 6 മണി വരെ ഇതുപോലെയുള്ള സാധനങ്ങളെ ഇരുത്തിക്കും. ഞങ്ങളെല്ലാം പറയുന്നുണ്ട് ഇവരോടൊക്കെ ചോദിച്ചത്, ഇത് തന്നെ പണി, എന്റെ ബുദ്ധി മുഴുവൻ ഇതിലായിപ്പോയി. അപ്പൊ എനിക്ക് എന്താണോ കോടതിയും കേസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഭരണത്തിന്റെ ഇതിനെ കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാനേ സമയമില്ല. ഇവർക്ക് ബോധമുണ്ടായിരുന്നു, ഇവർക്ക് എന്നെക്കാളും ബോധമുണ്ടായിരുന്നു. ഇന്ന് ഈ പഹയന്മാർ എന്നോട് പറയണ്ടേ, ഇവരാരും എന്നോടൊന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ ഒരു കണിയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇവരാരും പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞിരുന്നെങ്കിലും ഞാനത് ഉൾക്കൊള്ളൂ എന്നുള്ള കാര്യം മറ്റൊരു പ്രശ്നമാണ്. കാരണം ഞാൻ വേറെ ലോകത്താണ്. അപ്പോ ചിലപ്പോ ഇവർ പറഞ്ഞാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ സർവജ്ഞനാണെന്നുള്ള കാരണവും കാണുമായിരിക്കും. കാരണം ഞാൻ ഈ വ്യാകരണം തർക്കമൊക്കെ പറയുന്നതാകുമ്പോ ഇവർക്ക് ഇതിന്റെ ABCD അറിയത്തില്ലല്ലോ. അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയും ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോ അത് അങ്ങനെ വരും. നിങ്ങൾ ഒരു വിഷയത്തിൽ തന്നെ ഇങ്ങനെ, ഞാൻ പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഈ പ്രശ്നമൊക്കെ, പ്രശ്നം വന്നപ്പോഴേ എനിക്ക് കുറേശ്ശെ ബോധം തെളിഞ്ഞു. ഇവിടെ ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അത് തുടങ്ങുമ്പോഴാണ് എനിക്കൊരു തലകെട്ടൊരു അടി കിട്ടിയതുപോലെയായി, കറണ്ട് അടിച്ചതുപോലെയായി, ഒരു ബോധം തെളിയാൻ തുടങ്ങി. ഇത് ലോകം ഇങ്ങനെയൊക്കെയാണ്. കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ തെളിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ ഇവരൊക്കെ. ഞാൻ കാരണം അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളോട് പറയുന്നതിന് കുഴപ്പമൊന്നും. ഞാൻ ഈ ബ്രഹ്മവിദ്യാലയത്തിൽ വരുമ്പോൾ ഈ ബ്രഹ്മവിദ്യാലയത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഹൃദംബരാനന്ദ പ്രവൃത്തികൾ, അന്നത്തെ പേരെന്തായിരുന്നു? അതിനു മുമ്പ് മൻമദൻ, മദന, മദനമോഹൻ പാർട്ടിയുടെ എല്ലാം, ഇവരെല്ലാം അന്ന് ശാശ്വതൻ സ്വാമിക്ക് എതിരാണ് ഇവരെല്ലാം. പക്ഷെ ഇവരെല്ലാം ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതറിയില്ല, ഇന്ന് സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നിപ്പോ വലിയ ആളായിരുന്നു. അന്നത്തെ കാര്യം ഞാൻ പറയാം, ഇവര് വിദ്യാർത്ഥികളെല്ലാം എതിരാണ്. എന്താ എതിരെന്നുള്ളത് എനിക്ക് എതിരാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും എതിരാണ്. ഇവരൊക്കെ പിന്നീട് വന്നവരാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം ബ്രഹ്മചാരികളെല്ലാം ഇവിടുത്തെ അന്ന് സ്വാമി ആരായിരുന്നു? ശശിവാനന്ദ സ്വാമി, പ്രസിഡന്റ് ഓഫ് സെക്രട്ടറി. എന്താണ് മുഴുവൻ പേരും എതിരാണ്. മുഴുവൻ പേരും ബ്രഹ്മചാരികളും. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്താ ഇങ്ങനെ ഇതേ യുവമാർക്ക് വിവരം എന്താ? ഇതുവരെ മനുഷ്യനെ കുറിച്ച് ഇവരെന്താ എന്തോ മോശമായി ധരിച്ചിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച്. എന്നിട്ട് ഞാൻ ക്രമേണ ഇവരെയൊക്കെ എന്താണ് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്നെക്കാളും ബോധമുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ മണ്ടനായിരുന്നു, ഇവർക്ക് എന്നെക്കാളും ബോധമുണ്ട്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവരെന്തുകൊണ്ടാണ് അന്ന് ഇവിടുത്തെ ഇങ്ങനെ ശാശ്വതൻ സ്വാമി ഇവരൊക്കെ എതിർത്തുകൊണ്ടിരുന്നതെന്നുള്ള പിന്നീട് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരെല്ലാവരും എന്റെ കൂടെ നിന്നത്. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഇവരൊക്കെ മനസ്സിൽ നേരത്തെ ഉണ്ട്. ഇവർക്ക് നേരത്തെ സംഗതികളൊക്കെ അറിയാം. ഇനി ഞാൻ മാത്രം മണ്ടനായിരുന്നു. അപ്പോഴാണ് ഇവര് പിന്നെ എന്നോടൊപ്പം നിന്ന്. പിന്നെ അന്ന് ഇതൊരു നല്ലൊരു അവസരമെന്ന് കണ്ട് എന്താണ് ശാശ്വൻ സ്വാമിയുടെ ബുക്കിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ലാഭങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കയറിയ മറുപക്ഷത്ത് ചാടിയ കുറെ പേരുണ്ടായിരുന്നു. സ്വാമിയുടെ കൂടെ നിന്നവരുണ്ട്. അതിൽ ഒരാൾ ഈ അടുത്ത കാലത്ത് വന്നപ്പോ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഉള്ള കാര്യം എന്നോട് പറഞ്ഞു. അതെ അതെ, പുള്ളിയെന്നോടുള്ള കാര്യം പറഞ്ഞു. പക്ഷെ അന്നങ്ങനെയൊന്നും വരുന്നില്ല. കാരണം ഏത് പക്ഷത്ത് നിന്നാലാണ് ലാഭം, എന്റെ പക്ഷത്ത് നിന്ന എന്താ ലാഭം? യാതൊരു ലാഭവും ഇല്ലല്ലോ. എന്റെ പക്ഷത്തെന്നുള്ള എല്ലാ ശരിയുടെ പക്ഷത്ത്. അപ്പൊ ലാഭം നോക്കിയൊരു തെറ്റിന്റെ പക്ഷത്ത് നിന്ന്, ശരി അറിയാമെന്നുള്ളൊരു ശരിയുടെ പക്ഷത്ത് നിന്ന്. പക്ഷെ തെറ്റിന്റെ പക്ഷത്ത് ഒന്ന് രണ്ട് പേരെ എന്നുള്ളു. കാരണം അവർക്കും അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എനിക്കതറിയത്തില്ലായിരുന്നു ഇതെന്താ നടക്കുന്നതെന്നുള്ളത്. ഒരു കാര്യം ശരിയല്ല, തെറ്റ് കണ്ട, അതിനെ എതിർക്കണം എന്നുള്ളതിനപ്പുറം ഇത് എതിർത്താൽ എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ചും ഈ നമ്മൾ എതിർക്കുന്നയാള് എന്താണ് ജംബൂക ബുദ്ധിയെക്കുറിച്ചൊന്നും നമുക്ക് എനിക്ക് യാതൊരു ധാരണയില്ല. ഏതൊക്കെ തരത്തിൽ കൊണ്ട് പോകും എന്നുള്ള കാര്യം, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു പുതിയ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകും എന്താണ് RSS മറ്റേ ഇത് ഇങ്ങനെയൊന്നും അറിയത്തില്ലേ. അപ്പം അങ്ങനെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേ പറയാൻ പറ്റും. അപ്പം അന്ന് ഇങ്ങനെ ഇലക്ഷൻ നടന്നു, ഞാൻ ഏറ്റവും ടോപ്പിൽ വന്നു. അത് നമ്മുടെ ഹൃദംബരാൻ സ്വാമിയിലെ ഒരു കളി ഉണ്ട് അതിനകത്ത് കേട്ടോ. അതുണ്ട്. പക്ഷെ ഹൃദംബരാൻ സ്വാമി ഇതൊന്നും വളരെ സ്ട്രോങ് ആയിട്ട് ശരിയുടെ ഭാഗത്ത് നിന്ന ആളാണ്, അത് സമ്മതിച്ചേ പറ്റും. പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ശരി ഏതെന്ന് ബോധ്യപ്പെട്ട അതിന്റെ കൂട്ടത്തിൽ ഉറച്ചു നിന്ന ആളാണ്. അപ്പോ അത് ഒരു കാരണമാണ് ആ നീക്കം ഒരു വിജയത്തിലെത്തുന്നതിനൊരു പ്രധാന കാരണമെന്ന് ഹൃദംബരാൻ സ്വാമിയുടെ ഒരു ശരിയായ നിലപാടായിരുന്നു. അപ്പോ ഇങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമുക്കിതിനെ കുറിച്ച് എനിക്ക് ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ശശിവൻ സ്വാമിയുണ്ട്. പിന്നെ ഈ ഇലക്ഷനിലൊന്നും പങ്കെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നെ ധിക്കരിച്ചുകൊണ്ട് രണ്ടുപേരൊന്ന് ഇലക്ഷനിൽ പങ്കെടുത്താരൊക്കെയാണ്, അമയാൻ സ്വാമി, പ്രീതാനന്ദ സ്വാമി, എന്താ വിശ്വദാനന്ദ സ്വാമി, ഇവർ രണ്ടുപേരോട് ഞാൻ പറഞ്ഞു ഇതിലൊന്നും നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നെ ധിക്കരിച്ചവരാണ്. അത് ഈ പ്രശ്നം വഷളാവാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. അവർക്ക് അങ്ങനെയല്ല, സുവേര്യം നന്നാക്കണം, ഞങ്ങളുടെ മത്സരിച്ചാലേ. ഇപ്പൊ ചോദിച്ചു നോക്കി, ഇവരൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാൻ പറയുന്ന എന്തെങ്കിലുമാണ്, ഞാൻ ഗൂഢാലോചന നടത്തിയാണ് ഇവരൊക്കെ ഇത് വന്നതെന്ന് ഞാൻ പലതവണ പറഞ്ഞു. നിങ്ങളിതിലൊന്നും നിൽക്കരുത്, ആവശ്യമില്ലാത്ത കാര്യമാണ്, ഇവരെല്ലാം ചേർ ഇന്ന് എന്തായാലും പ്രശ്നമായി. പ്രശ്നമായി കഴിഞ്ഞപ്പോൾ നമ്മള് എന്തായാലും ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞു, അതിപ്പോ എട്ട് കഴിഞ്ഞു, പിന്നെ മാറാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ സത്യപ്രജ്ഞയൊക്കെ എന്താണ് ഒക്കെ തയ്യാറെടുത്ത് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്താണ് ശാശ്വാനസ്വാമി അസ്പർശാന സ്വാമി കൊണ്ടൊരു കള്ളക്കേസ് കൊടുത്തു. ഞങ്ങളാരും അറിഞ്ഞില്ല. ആറ്റിങ്ങൽ കോടതിയിൽ നിന്ന് എക്സ്പാർട്ടിയായിട്ട് വിധി വന്നു, സത്യപ്രതിജ്ഞ സ്റ്റേ ചെയ്തുകൊണ്ട്. ഈ സംഭവമേ നമ്മൾ അറിയുന്ന ഈ സ്റ്റേ ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. അത് കള്ളക്കേസായിരുന്നു. എന്നുവെച്ചാൽ അസ്പർശാന സ്വാമി തെരഞ്ഞെടുപ്പിന്റെ നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം, ഞാൻ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല, നോട്ടീസ് എന്നെ എനിക്ക് കിട്ടിയില്ല, എന്നെ അറിയിച്ചില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് രാത്രിക്ക് രാമാനം അസ്പർശാന സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്ന് കാറ് കയറ്റി കൊണ്ടുവന്ന് സ്വാമി തന്നെ എന്നോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങ കൊണ്ടുവന്ന് പിന്നെ രാത്രി കൊണ്ടുവന്നു. അന്ന് അവിടുത്തെ റീഡിംഗ് അഡ്വക്കേറ്റ് ആയിരുന്നു ആരാണ്, NSS പ്രസിഡന്റ് ആയിരുന്നു നീലകണ്ഠപ്പള്ള. അങ്ങനെയായിരുന്നു ശാശ്വാന സ്വാമിയുടെ അഡ്വക്കേറ്റ്. അപ്പോ NSS പ്രസിഡന്റായിരുന്ന ആളാണ്. അപ്പോ അങ്ങേരെ കൊണ്ട് അവിടുത്തെ സ്വാധീനം ഉപയോഗിച്ചൊരു വിധി വാങ്ങിച്ച, സ്റ്റേ വാങ്ങിച്ചത് നമ്മളറിയുന്നില്ല. ഇങ്ങനെയൊക്കെ പോകുന്നുള്ള യാതൊരു ചിന്തയും നമ്മുടെ മനസ്സില്ല. ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് എനിക്കറിയായിരുന്നു അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ കാവ്യേറ്റ് ഹർജി കൊടുക്കും. ഇപ്പൊ പിന്നെ പഠിച്ചതാണ്, ഇതൊന്നും അന്നറിയത്തില്ല. നമ്മള് സത്യപ്രതിജ്ഞയുടെ അന്ന് രാവിലെ നോക്കിയപ്പോ ഇവിടെ ഇൻഡാസ് വരുന്നു, സത്യപ്രതിജ്ഞ സ്റ്റേ ചെയ്തിരിക്കുന്നു. കള്ളക്കേസിലാണ് സാധിച്ചത്, അന്ന് മുതൽ കള്ളത്തരം. അതിന് മുമ്പേ ഉണ്ട്, നമ്മൾ ഞാൻ നേരിട്ട് കാണുകയാണ് എങ്ങനെയാണ് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, കള്ളത്തരം ചെയ്യുന്നത്. ആദ്യമായി ഞാൻ നേരിട്ട് കണ്ടത് അതാണ്. പിന്നെ അസ്പർശാന സ്വാമിയോട് ചോദിച്ചു, എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ഇവിടുത്തെ സന്യാസിമാരെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഒരു തരത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവിഹിതമായി സ്വാധീനിച്ച് നിലയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യനും അനങ്ങാൻ പറ്റില്ല, അണിയാ പോക്കാണ്. അനങ്ങി കഴിഞ്ഞാൽ പിന്നെ അവന്റെ അഡ്രസ്സ് കാണത്തില്ല, അവൻ ശിവേരി കാണത്തില്ല. വിശുദ്ധാനസ്വാമി, സച്ചിദാനസ്വാമി, സുധാനസ്വാമിയൊക്കെ അന്ന് അലഞ്ഞു കിടക്കണം, ചുവരി കയറാൻ വയ്യാതെ. ആരെങ്കിലും എതിർത്ത് അവർക്കൊക്കെ പാഠമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് യവന്മാരൊക്കെ, ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് യവന്മാരൊക്കെ റോഡിലൊക്കെ ഇറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ അവനൊന്നും റോഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആരെ കുറിച്ച് പറയുന്നത്? വിശുദ്ധാനന്ദ സ്വാമി, സച്ചിദാനന്ദ സ്വാമി, സുധാനന്ദ സ്വാമിയെ കുറിച്ചൊക്കെ പറയുന്നതാണ്. എന്റെ കാരണം കൊണ്ടാണ് അവർ റോഡിൽ നടക്കുന്നത്? കാരണം ഗൂണ്ടകളുണ്ട് കയ്യിൽ. അപ്പൊ ഇതെല്ലാവർക്കും അറിയാം, എല്ലാം ഭയന്ന് പേടിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടർക്ക് ഭയന്നിരിക്കുന്നവർ, വേറെ കൂട്ടർക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. ചിലതെന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന പോലെ അവരെ സ്വാധീനമാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നേരെ സത്യം, നീതി, ധർമ്മം ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി വരാൻ നമുക്ക് കുറച്ച് ലോകവിവരം കൂടെ വേണമായിരുന്നു. ആ ലോകവിവരം ഇല്ലാതെ പോയതുകൊണ്ട് എനിക്കിതൊന്നും മനസ്സിലാകാതെ ഞാൻ കുറച്ചു കാലം ഇവിടെ കഴിഞ്ഞു, ശരിക്കും മനസ്സിലാകാതെ. പിന്നെ കുറേശ്ശെ മനസ്സിലായി, സംശയിച്ച് സംശയിച്ച് വന്നപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അങ്ങനെ ഈ ശിവരി പ്രശ്നമൊക്കെ കോടതിയിൽ പോവുകയും ഇതിനകത്ത് കടന്ന ഒരു തെരഞ്ഞെടുപ്പ് എല്ലാം എന്താണ് ഈ കൃത്രിമ ബുദ്ധിയിൽ ചെയ്ത ഒരു മനുഷ്യന്റെ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളൊന്നും ഞാൻ മിണ്ടാതിരുന്നു. അപ്പൊ ഇതിപ്പോ സാന്ദർഭികമായിട്ട് ഓർമ്മയൊന്നും പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ. ഒരാള് മൗനസമ്മതമെന്നാണ് നിങ്ങളെക്കുറിച്ച് കുറെ വേണ്ടാതെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? നിങ്ങളതൊക്കെ സമ്മതിച്ചു എന്നാണ്. ഇവർക്കൊക്കെ അറിയാം സത്യം, എന്നാലും ഞാൻ തന്നെ അത് പറയണമല്ലോ. അല്ല, ശിവേരിയിലെ കേസ് പ്രശ്നമായിട്ട് കോടതിയിൽ ഞാൻ പോയിട്ടില്ല, പ്രകാശാനുസ്വാമി പോയില്ല, ഞങ്ങളാരും പോയില്ല. നമ്മളെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമ്പി നാരായണന്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങോട്ട് പോയില്ല. അത് പറയാനൊരു സംഭവമുണ്ട്. 1994 ചാരക്കേസ് കേരളത്തിൽ വരുന്നത്. അതേ വർഷമാണ് ശിവഗിരിയിൽ സവർണാധിപത്യവും വരുന്നത്. രണ്ടു ഒരേ സമയമാണ്. ചാരക്കേസ് CBI എന്നെ തെളിയിച്ച എന്താണോ അത് അസംബന്ധമായിരുന്നു. യാതൊരു കഴമ്പുണ്ടായ സംഭവമല്ല. കേസിന്റെ മേലിൽ കേസ് പോയി. അവസാനം എന്ത് ചെയ്തു? നമ്പി നാരായണന് 50 ലക്ഷം നഷ്ടപരിഹാരവും കൊടുത്ത്, ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്ത്, പത്മ വിഭൂഷണം കൊടുത്തു, ആദരിച്ച്. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ തുടങ്ങിയത്. രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ഒരേ സമയം 94 തന്നെ രണ്ടും. ചാരക്കേസ് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് തനിനിറം പത്രത്തിൽ ഒരു വാർത്ത വന്നു. മറിയൻ റഷീദ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത്, അതോടുകൂടിയാണ് പുറത്ത് ഒരു തുടങ്ങുന്നത്. മെയ് മാസത്തിനോ മറ്റോ ഏകദേശം അതേ സമയത്ത് തന്നെ ശിവേരി പ്രശ്നങ്ങളും തുടങ്ങി, ഒരുമിച്ച് പോയി. 98 ചാരക്കേസ് അവസാനിച്ച് ശിവേരി പ്രശ്നവും എന്ത് ചെയ്തു? ഏകദേശം ആ സമയത്തോടുകൂടിയൊക്കെ പല മറിഞ്ഞു തിരിഞ്ഞൊക്കെ അവസാനിച്ച്. രണ്ടും കൃത്രിമമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെടുത്താണ്. എന്നിട്ട് അതൊക്കെ ചെയ്തവർ വലിയ മാന്യന്മാരായി ഇന്നും ആരാധ്യരായി ലോകത്തിരിക്കുന്നു. അതെനിക്കറിയത്തില്ല, അറിയാൻ വയ്യാത്തവരെ ഞാൻ പറയത്തില്ല. ശിവരി വിഷം ഉണ്ടാക്കിയതിനൊന്നുമല്ല, ഇവിടുത്തെ അഴിമതികളും കള്ളത്തരങ്ങളും വേണ്ടാധീനങ്ങളെല്ലാം മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പുകമറ സൃഷ്ടിച്ചാണ്. സ്മോക്ക് സ്ക്രീൻ എന്ന് പറയും. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി മറ്റൊരു വിഷയത്തെ സൃഷ്ടിക്കാമെന്ന് പണ്ട് ചാണക്യം പറഞ്ഞത്. അത് ഇടത്തെ കയ്യിരുന്ന ചാണക്യന്റെ തന്ത്രം പ്രയോഗിച്ചാണ്. അതാണ് ശിവേരി സംഭവം എന്ന് പറയുന്നത്. അല്ല, നമ്മളാരും ഇതും കൊണ്ട് കോടതിയിൽ ഒന്നും പോയില്ല. എന്തുകൊണ്ട് പോയില്ല? അതാ ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യണമെന്നുള്ള എനിക്ക് ബോധമില്ലായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലല്ല വളർന്നത്. കോടതിയും കേസും പോലീസും ഇതിന്നും ആവശ്യം എനിക്ക് വന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലായിരുന്നു. അപ്പോ പിന്നെ നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? നമ്മുടെ ജീവിതം കോടതി വരാന്തയിലായി. ആശ്രമം എന്ന് പറയുന്നത് പിന്നെ എവിടെയായി? ഒരു വർഷത്തോളം. എനിക്ക് കുറച്ചു കാലമേ പോയേണ്ടി വന്നുള്ളൂ കേട്ടോ. അസമയം ഈ പാവം വൃതമ്പരാൻ സ്വാമിയൊക്കെ എത്രയോ വർഷം കോടതി കയറി ഇറങ്ങിയാണ്. ഹൈക്കോടതി, ഞാൻ ഒരിക്കലും ഹൈക്കോടതിയിലൊന്നും പോയില്ല, ഞാൻ ആകെ പോയ ഒരു കോടതി ആറ്റിങ്ങലാണ്. തമ്പുരാൻ സ്വാമി എന്ന് പറയുന്നത് ഹൈക്കോടതി, സുപ്രീം കോടതി, നിരന്തരം ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെ ഇത്രയും ക്ഷമ വരുന്നു. കേസ് കെട്ടുവാനായിട്ട് രാവിലെ ഇറങ്ങുക, നേരെ ഡൽഹി പോവുക, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവുക. ഇനി അവസാനം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആ വിജയിക്കുന്ന സമയത്ത് ആരും എല്ലാവരും ഉപേക്ഷിച്ച സമയത്താണ് കാര്യങ്ങളെന്ന് നേരെ തിരിഞ്ഞു വരുന്നത്. ഞാൻ പിന്നെ ഇതിൽ നിന്ന് ക്രമേണ മാറി, കാരണം ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ദോഷമായിട്ട് വരുമെന്ന് എനിക്ക് തന്നെ തോന്നി, എന്നോട് പലരും പറയുകയും ചെയ്യും. ഞാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതാവും ആർ എസ് എസ് എന്നും സവർണാധിപത്യം എന്നും. അതുകൊണ്ട് ഞാൻ പതുക്കെ മാറി, ഞാനങ്ങ് പെണ്ണെന്നിരിക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം വിശുദ്ധാനന്ദ സ്വാമി വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. കുറച്ചു കാലം ഞാൻ നിന്നുള്ളൂ, പിന്നെ ഞാനങ്ങ് മാറി. എന്റെ ആവശ്യം വരും, കാരണം എന്നെ ഇവർ പ്രതിയാക്കിയിരിക്കുകയല്ലേ. ഞാൻ പോയി വാദിയായതല്ല, എന്നെ പ്രതിയാക്കിയതാണ്. അപ്പൊ പിന്നെ എനിക്ക് ആവശ്യത്തിന് വരേണ്ടി വരും. ബാക്കി ഞാൻ പിന്നെ പന്മനാശ്രമവും അവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാനങ്ങ് മാറി, കാരണം ഇതിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം മാറിയിരിക്കാം. പിന്നെ ഞാനിതിനോട് ചിന്തിക്കാറുമില്ല, പറയാറുമില്ല. ഇവരൊക്കെ എത്രയോ കാലം എന്റെ കൂടെ ശിവേരി താമസിച്ചുണ്ട്. ഞാനവിടെ ശിവേരിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല, ജനങ്ങളോടും പറയാറില്ല, സംസാരിക്കാറില്ല. ഞാൻ എന്റെ മനസ്സിൽ നിന്നെ വിട്ടു പൂർണ്ണമായിട്ട്. എന്റെ ആവശ്യമില്ല, ഞാനത് വലിയ ഗൗരവം കൊടുത്തതുമില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പം ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത് ഇത്രയും വലിയ സംഭവം എങ്ങനെയായി? സംഭവമാക്കിയതാണ്, കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുന്ന കൃത്രിമത്വം. അതിനകത്ത് ബാക്കി പ്രകാശാനുസ്വാമിയോ വിശുദ്ധാനുസ്വാമിയോ ഒക്കെ നിരപരാധികളാണ്. ഞാൻ പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ചോദ്യം ചെയ്തതെന്നും പറയാം. അവരാരും അവർക്കൊന്നും ചോദ്യം ചെയ്യാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നു. അവരൊക്കെ ഇതിനകത്ത് പിടിച്ചിടുകയായി. പിന്നെ പ്രശ്നം ഇങ്ങോട്ട് വന്ന് ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിന് വളരെ ശക്തമായി ഇടപെട്ട് ആണെന്ന് പറയുന്നത് വിശുദ്ധാനന്ദ സ്വാമി തന്നെയാണ്. വിശുദ്ധാനന്ദ സ്വാമി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ സംഭവിച്ചില്ല. വിശുദ്ധാനന്ദ സ്വാമിയാണ്. വിശുദ്ധാനന്ദ സ്വാമിക്ക് നിങ്ങൾക്കറിയാണ്ട് ഇപ്പോഴും വാശിയും വൈരാഗ്യവും ഈ നീറെന്ന് പറയുന്ന ഒരു സാധനമാണ്. അവനാണ് കടിച്ച ചത്ത അടങ്ങത്തുള്ളു. അത് രക്തത്തിലുള്ള ഒരു രീതിയാണ്, വിടത്തില്ല. അപ്പോ ഞാനിവിടുന്ന് ഇവിടുത്തെ ഈ അഴിമതിയുടെ കുറെ രേഖകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു ആശുപത്രിയുടെ. ഈ രേഖകളെല്ലാം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് എന്താ ചെയ്യാൻ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകണം. അപ്പൊ ഈ രേഖകൾ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്നോട് ചിലർ ഉപദേശിച്ച ഒരു കാര്യം ചെയ്യാം, വിശുദ്ധാനന്ദ സ്വാമിയുടെ കൊണ്ട് കൊടുക്കാം. അന്ന് വിശുദ്ധാനന്ദ സ്വാമി എന്തോ കേസ് കണ്ടെത്തുകയാണ്, സ്വാമി അത് ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ട് സ്ഥലം വിടാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചാണ്. കന്യാകുമാരിയിൽ നിന്ന് നേരെ ഡൽഹിയിലെത്തേക്ക് ടിക്കറ്റ് റെഡിയാക്കി വെച്ച വിശുദ്ധാനന്ദ സ്വാമി ഇതങ്ങ് ഏറ്റെടുത്തു. വിശുദ്ധാനന്ദ സ്വാമിയുടെ കൂടെ നിന്ന് നേരാണോ ആരാന്ന്, തിരുവനന്തപുരം എസ് എൻ ഡി പി യൂണിയനാണ് നിന്നത് ഈ കേസ് നടത്തിയത്. അന്നത്തെ എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറി ഗോവിന്ദനാഥൻ വക്കീല്, അല്ലാതെ പുറത്തുനിന്ന് ഒരു ആർ എസ് എസോ മറ്റ് ബാഹ്യ ശക്തികൾ കറുത്ത ഒരാളും വന്നില്ല. ഇതൊക്കെ കേരളം ഇരിക്കുക നല്ലവണ്ണം അറിയാം. അന്ന് എന്നെ കൊണ്ടുപോയി എന്താണ് ഗോവിന്ദനാഥൻ വക്കീലുമായിട്ടും എല്ലാം കൊണ്ടുപോയി കേശവം വൈദ്യരുമായിട്ടും ഒക്കെ സംസാരിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമിയാണ്. സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് വളരെ ക്ലിയറായിട്ട് അറിയാം. പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ എന്റെ പക്ഷം ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അങ്ങനെ സംസാരിക്കുന്ന എന്റെ കൂടെ നിന്നൊരു ആരും സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. അങ്ങനെ ആരും സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. പക്ഷെ എന്നെയും കൊണ്ട് സച്ചിദാനന്ദ സ്വാമി പലയിടത്തും പോയി ചെന്നിടത്തല്ല ഗോവിന്ദനാഥൻ വക്കീല് പറഞ്ഞു. ഞങ്ങൾക്കത് നേരത്തെ അറിയാം, അന്ന് സെക്രട്ടറിയാണ് എസ് എൻ ഡി പിയുടെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഗോവിന്ദനാഥൻ വക്കീല് കേട്ടിട്ട് നേരെ ശിവഗിരി വന്ന് ശാശ്വതൻ സ്വാമിയോട് സംസാരിച്ചു. സ്വാമി പറഞ്ഞത് എസ് എൻ ഡി പിയുടെ ബ്രാഞ്ച് അല്ല ശിവഗിരി, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞു. അത് വക്കീൽ എന്നോട് പറഞ്ഞാണ്. വക്കീൽ പിന്നെ പന്മന പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാനുമായിട്ട് ഇന്ന് സൗഹൃദമാണ്. ഇപ്പൊ കാണാറൊന്നുമില്ല എങ്കിലും അന്ന് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ എസ് എൻ ഡി പിയുടെ സമ്മതത്തോടു കൂടിയാണ് അന്ന് ഈ കേസും വഴക്കും ബഹളങ്ങളും എല്ലാം നടന്നത്. പൂർണ്ണ പിന്തുണയായിരുന്നു. അന്ന് ആന്റണി ഇവിടെ പോലീസ് നടപടി അത് സ്വീകരിച്ചത് എസ് എൻ ഡി പിയുടെ സമ്മതത്തോടു കൂടിയാണ്. ഗോവിനാഥ വക്കീൽ സമ്മതിച്ചിട്ടാണ് അത് നടത്തിയത്, അല്ല ആന്റണി നടത്തിയായിരുന്നു. ഗോവിനാഥ വക്കീലായിരുന്നു അന്ന് സെക്രട്ടറി. തിരുവനന്തപുരം യൂണിയനാണ് ഈ കേസിന് വേണ്ടിയിട്ട് ശക്തമായി നിന്ന്, യൂണിയൻ എന്ന് വെച്ചാൽ അന്നത്തെ പ്രസിഡന്റ് അങ്ങനെ കുറച്ച് ആൾക്കാർ, അല്ലാതെ ബാഹ്യ ശക്തികളെന്ന് പറയുന്നു ഒരു മനുഷ്യരെ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. എന്നാലും എന്ത് പ്രചരിപ്പിച്ചു? സംഘപരിവാർ. എന്നിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ഞാൻ ഈ അന്വേഷണ കമ്മീഷന് ഞാൻ ഒരു മൊഴി കൊടുക്കാൻ പോലും പോയില്ല. കാരണം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. എനിക്ക് ഇതിനെന്താ പങ്ക്? സർക്കാരെ വെച്ച് ഭാസ്കരൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ആളിനെ ഞാൻ പോയില്ല, വിളിപ്പിച്ച് ഞാൻ പോയില്ല. വിശുദ്ധാന സ്വാമിക്ക് എന്നോട് പോകും, ഞാൻ പറഞ്ഞു ഞാനെന്തിനാ പോകുന്നു, ഞാനിതിന് കക്ഷിയല്ലല്ലോ. പിന്നെ സംഘപരിവാറുണ്ടെങ്കിൽ അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഞാൻ പോയൊന്നുമില്ല. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാനെന്തിനാ പോകുന്നു? അവസാന കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഇവിടെ ഉമ്പ്രാൻ സ്വാമിയുടെ കയ്യിരിപ്പുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കി. അതിന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അന്നത്തെ പോലീസ് റിപ്പോർട്ട്, അതിന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ശിവഗിരിയിലെ പ്രശ്നത്തിൽ സംഘപരിവാറിന്റെ യാതൊരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഒരു കമ്മീഷന്റെ റിപ്പോർട്ടായിട്ട് കൂടി അതിവിടെ ആരും ചർച്ച ചെയ്തതേയില്ല. ശിവഗിരി അധികാരത്തിൽ വന്ന സ്വാമിമാർ പോലും അത് ചർച്ച ചെയ്തിട്ടില്ല. കാരണം അധികാരങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കസേരകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി, താക്കോലുകളൊക്കെ കയ്യിലായിരുന്നു. ഇനിയിപ്പം പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ പറയും? കാരണം അതിൽ എന്താണ് സംഘപരിവാരം എന്നുള്ള പേര് കേട്ട ഞാനല്ലേ. പിന്നെ ഇനിയിപ്പോ എന്നെ മഹത്വപ്പെടുത്തിയിട്ട് അവർക്ക് എന്താ കാര്യം? യാതൊരു കാര്യമില്ല. കമ്മീഷൻ റിപ്പോർട്ടിലുള്ള കാര്യമാണ്, പോലീസിന്റെ റിപ്പോർട്ടാണ് അന്നത്തെ. ഞാനത് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം സ്വാമി ഞാൻ എന്താണെന്ന് അറിയണമല്ലോ, ഒന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ഇപ്പൊ എനിക്കും അറിയത്തില്ല ഇത്, കാരണം എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല. പക്ഷെ പി ഡി പി ഉണ്ടായിരുന്നു എന്നുള്ളത് റിപ്പോർട്ടിലുണ്ട്. പി ഡി പി വളണ്ടിയർമാരായിരുന്നു ഇവിടെ ശിവരി പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നതെന്നൊക്കെ ഉണ്ടായിരുന്നു, അത് വ്യക്തമായിട്ടുണ്ട്. അപ്പോ എന്താണ്, നിങ്ങൾക്ക് ഒരു പട്ടിയെ തല്ലിക്കൊള്ളണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? പേപ്പട്ടി എന്ന് പറഞ്ഞാൽ മതി. പേപ്പട്ടി എന്ന് പറഞ്ഞാൽ ഏത് പട്ടിയും തല്ലിക്കൊല്ലാം. അതുപോലെ ശിവരി സംഭവം എന്ന് പറയുന്നത് എന്നെ പേപ്പട്ടിയാക്കിയാണ്, പക്ഷെ തല്ലിക്കൊല്ലാൻ പറ്റില്ല. ഞാനൊട്ട് മൈൻഡ് ചെയ്തതുമില്ല, എന്നെ അത് ഒരു ശതമാനം പോലും എന്നെ അഫക്ട് ചെയ്തിട്ടില്ല. ഒരു ഞാനത് ശ്രദ്ധിച്ചതേ ഇല്ല. എന്നെ ഒരിക്കലും അത് എന്താണ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലോ വിഷാദത്തിലോ ഒന്നും കൊണ്ടുവരില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, കോടതിയിൽ പോവുക, ഇവിടേക്ക് ചെന്ന് ഇങ്ങനെ കാത്തിരിക്കുക, മൊഴി കൊടുക്കുക, കോടതി വിസ്തരിക്കുക, ഇതൊക്കെ എനിക്കൊരു എന്താണ് ഒരു അസൗകര്യം. എന്തല്ല, അതെ അനാ തിരിച്ച് ഞാൻ വന്ന അനാസ്വാമിയുടെ ചോദിച്ചു ക്ഷമിക്കണ സ്വാമി. അനാസ്വാമി എന്നോട് പറഞ്ഞാണ് അന്നത്തെ ഒരു ബഹളത്തില് പലതും ചെയ്യേണ്ടി വന്നു, സ്വാമി ക്ഷമിക്കണം എന്നോട് അനാദാന. കാരണം ഞങ്ങള് വളരെ സുഹൃത്തുക്കളായിരുന്നു കൂടെ, ആളൊരു വിട്ടിയാനാണ്, അതെനിക്കറിയാം. എന്നോട് ക്ഷമ പറഞ്ഞു, എന്നെ ആദ്യം കണ്ടപ്പോ ക്ഷമയാ പറഞ്ഞു. ഇതൊക്കെ അനാദാൻ സ്വാമിയുടെയൊക്കെ പേര് വെച്ച് ഇദ്ദേഹം തന്നെ എഴുതി ഓരോരുത്തരും കൊണ്ട് എഴുതിച്ച് വിടുന്നതാണ്. അല്ല അനാദാൻ സ്വാമി പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള സ്വാമിമാര് 90% നിരപരാധികളാണ്, ഇങ്ങേർക്കൊപ്പം നിന്ന് ഒരു 10% ഉള്ളൂ. 10% ഇങ്ങേർക്കൊപ്പം നിന്നു, എന്ത് വെള്ളത്തരത്തിനും എന്ത് വേണ്ടാധീനത്തിനും നിന്ന്, കാരണം അത് ലാഭത്തിന് വേണ്ടി നിന്നാണ്. അപ്പോ അതായത് അന്ന് ശരീര ഭാഗത്ത് നിന്ന് ബാക്കിയുള്ള സ്വാമിമാർ 90 പേരും നിരപരാധികളാണ്, കുറച്ചുപേര് കൂടെ നിന്നു ലാഭത്തിന് വേണ്ടി. അവർക്ക് ലാഭവും ഉണ്ടായി, പലരും കാശും ഉണ്ടായി. അപ്പോൾ അനാഥാൻ സ്വാമിക്ക് എന്താണോ, പിന്നെ അനാഥാൻ സ്വാമിക്ക് ഒരു സ്വാമി മനസ്സിൽ വളരെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു എന്താണ് ബ്രഹ്മവിദ്യാലയത്തിന് മുഖ്യാചാര്യനാകുക, അതൊക്കെ വലിയ പദവിയായിട്ടാണ് മുഖ്യാചാര്യൻ എന്നൊക്കെ. ഹിന്ദി എന്നാണ് ഒരു വലിയ ആഗ്രഹം. അത് അത് ആഗ്രഹം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേരാരും അനുസരിക്കത്തില്ല, ഞാൻ പറഞ്ഞ അനുസരിക്കും. അപ്പൊ പുള്ളി വിചാരിക്കുന്നു ഈ മുഖ്യാചാര്യനായ എല്ലാവരും അനുസരിക്കുമെന്നാണ്. പാവം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ പുള്ളി പറയും, എന്നോട് പറയും നേരിട്ട്, സ്വാമി മുഖ്യ ആചാര്യനായോണ്ടാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ആരും കേൾക്കുന്നു. ഞാൻ പറഞ്ഞു സ്വാമി മുഖ്യാചാര്യനാകും, പോയി ശാശ്വതൻ സ്വാമിയുടെ തുറയോ അത് പറ്റില്ല, ഞാൻ സ്വാമി ഇരിക്കുമ്പോൾ ഞാൻ അകത്തിട്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പുറത്തായപ്പോൾ പുള്ളിക്ക് ഒരു വലിയ ഒരു പ്രതീക്ഷ വന്നു. പിന്നെ ആയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, ആയാ കുറച്ചു കാലം കൊണ്ടേ ആയി. അപ്പോൾ ആ ഒരു ആവേശത്തിൽ ചിലപ്പോൾ എഴുതിയെന്നും വരാം. അതീ കവിഞ്ഞ ആള് ശുദ്ധനാണ്, ശുദ്ധനും മണ്ടനും നിരപരാധിയാണ്. അറസ്സുകാര് ഇദ്ദേഹത്തിന്റെ പക്ഷമല്ലേ അന്ന്. ഞങ്ങള് കുന്നമ്പാറ താമസിക്കുമ്പോ RSS എന്ന് പറയുന്ന ആ സമയത്ത് ശശിവരൻ സ്വാമിയുടെ കൂടെ നിൽക്കുകയാണ്. RSSന്റെ നേതാക്കന്മാരെല്ലാം ശശിവരൻ സ്വാമിയുടെ കൂടെയാണ്. പരസ്യമായി ഇങ്ങനെ RSS എന്ന് പറയുകയും, കാരണം ഫസ്റ്റിൽ ഇവിടെ കോടതി ഇത് നടപ്പിലാക്കാൻ വരുമ്പോ ഞങ്ങളെ പ്രതിരോധിക്കാൻ അവിടെ നിൽക്കുന്ന RSSകാരാണ് ശിവരി മുഴുവൻ. പിന്നെയാണ് അവരെ മാറ്റി PDP വന്നത് ഫസ്റ്റില്. ഈ വർക്കിലൊക്കെയുള്ള RSSകാരെ ഇവിടെ നിർത്തിയിരുന്നു തുടക്കത്തിൽ. അപ്പോ അന്ന് RSSന്റെ നേതൃത്വമായിട്ട് ശശിവൻ സ്വാമിക്ക് നല്ല ബന്ധമാണ്, അതുകൊണ്ടല്ലേ അവരൊന്നും മിണ്ടാതിരിക്കുന്നു. അവരൊന്നും മിണ്ടുന്നില്ല ഇവിടെ RSS ഭയങ്കരമായി. ഇതൊക്കെ പറയുമ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലർ പറയും RSS ഇതൊന്നും ഇല്ലെന്ന്. പക്ഷെ RSSന്റെ നേതൃത്വത്തിൽ നിന്ന് ഒന്നുമില്ല, കാരണം അവരുമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ നായരാധിപത്യം എന്ന് പറഞ്ഞ് NSS ഒന്നും പറയുന്നില്ല, കാരണം NSS നീ കയ്യിലെടുത്തിരിക്കുകയാണ്. നാരായണ പണിക്കരുമായിട്ട് വലിയ ബന്ധമാണ്. അപ്പൊ ഇവരെല്ലാം നീ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി അവരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്, കോൺഗ്രസ്സുകാരെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കമുണ്ട്. അവസാനം ഞങ്ങളീ പരാതിയൊക്കെ ആയിട്ട് ആരാണ് കരുണാകരനെ ചെന്ന് കണ്ടപ്പോ കരുണാകരൻ പറഞ്ഞു ശുദ്ധാനന്ദ സ്വാമി ഇടംബരാനന്ദ സ്വാമിയൊക്കെ ഉണ്ട്. ശിവേരി മഠത്തിൽ പോയിട്ട് ശാശ്വതികാനന്ദ സ്വാമി എന്ത് പറയുന്നു അതനുസരിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് രക്ഷ, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് യാതൊരു സഹായവും പ്രതീക്ഷിക്കരുത്. ഞാൻ അവസാനമായി പറയണമെന്ന് പറഞ്ഞു ഞങ്ങളെ ഒരു വിരട്ട് കരുണാകരൻ, ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിഞ്ഞു പോകുന്നു അണ്ടി കളഞ്ഞ അണ്ണാന്മാരെ പോലെ. മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ വളഞ്ഞുകൂടി കസേരി ഇരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോ ആന്റണിയും ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ കഴിഞ്ഞ അവസാനം ആന്റണി മുഖ്യമന്ത്രി അതിന്റെ ഇടയ്ക്ക് ചാരക്കേസ് വന്നു, കരുണാകരൻ രാജിവെച്ചു, ആന്റണി മുഖ്യമന്ത്രിയായി, കോടതി വിധി വന്നു. അപ്പൊ ഞങ്ങള് ആന്റണിയിൽ പോയിട്ടുണ്ട്. അപ്പോ ഞങ്ങളെല്ലാം തന്നെ വീണ്ടും പോയി ആന്റണി എല്ലാം കേട്ടിട്ട് എന്ന് പറഞ്ഞു, ധർമ്മം എവിടെയാണോ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. ശിവേരിയില് ധർമ്മം എന്തോ അത് നടപ്പിലാവും, ഏത് പക്ഷമെന്നൊന്നും ഞാൻ പറയുന്നു. ആന്റണി ഡൽഹി പോയിരുന്നിട്ട് കോടതി വിധി നടപ്പിലാക്കി. പിന്നെ അന്നും ഇവിടെ നിന്ന് അടിയുണ്ട് സ്വാമിയോട് ചോദിച്ചാൽ എന്താ ഇവിടെ സംഭവിച്ചതെന്ന്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന്, എന്താ അടിയുണ്ടോ ചോദിച്ചാൽ അന്ന് വന്ന ഞങ്ങൾ ചോദിച്ചാൽ. അന്ന് ഈ വന്ന പുള്ളി പറഞ്ഞു ഇതിനകത്ത് നിന്ന് പോലീസിനെ ആക്രമിച്ചപ്പോഴാണ് അവരെ തിരിച്ചടിച്ചത്. പോലീസിനെ ആക്രമിച്ച ഇവിടെ ശശിവൻ സ്വാമി പുറത്തു വെച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഫോണിൽ നിർദ്ദേശം കൊടുത്തു, പോലീസ് വരുമ്പോൾ നിങ്ങള് പിൻവലിയരുത് ആക്രമിക്കണം. ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താ ഇതൊരു ഭയങ്കര സംഭവമാവും. ഒരു ഭയങ്കര സംഭവമായി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പേരിൽ തിരിച്ചു കയറാം. ആ വന്ന കണ്ടെടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കാം. ഇവര് ഇതിനകത്ത് നിന്ന് സോഡാ കുപ്പി അതും ഇതൊക്കെ എടുത്ത് പോലീസ് നമ്മുടെ ബുക്ക് സ്റ്റാളിന്റെ അവിടെ എനിക്ക് കയറും, അവർ അനൗൺസ് ചെയ്യണം നിങ്ങൾ ഇറങ്ങിപ്പോണം കോടതി നടപ്പിലാക്കണം. ഈ പുള്ളി എന്നോട് പറഞ്ഞതാ ഇവിടെ നിന്നുകൊണ്ട് എറിഞ്ഞു പോലീസിന്, പോലീസിനെ എറിഞ്ഞ് അവർ കൊണ്ടോണ്ടിരിക്കും, അവര് കയറി അടിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താണ് കേരളമതി വന്ന എന്താണ് പോലീസ് അതിക്രമം നടത്തിയത്? അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, ഇന്ത്യൻ എക്സ്പ്രസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളമതി ഇത്രയും ബഹളം കാണിച്ചെങ്കിലും മറ്റു പത്രങ്ങളൊന്നും ചാരക്കേസ് പോലെയല്ല. ചാരക്കേസിൽ എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കിയത്, കോൺസ്പിറസി തിയറികൾ ഒരുപാട് ഉണ്ടാക്കിയ എല്ലാ പത്രങ്ങളും. പക്ഷെ ശിവേരി സംഭവം വന്നപ്പോൾ കേരളമതി ഒരു പത്രമേ എഴുതിയുള്ളൂ, വേറെ ഒരു പത്രം അതുപോലെ അസത്യം പ്രചരിപ്പിച്ചില്ല. നട്ടാക്കുറുക്കാത്ത അസത്യം അവരാരും പ്രചരിപ്പിച്ചില്ല, അവരൊക്കെ ഒരുവിധം സത്യസന്ധമായി തന്നെ എഴുതി തകർന്നെന്നൊക്കെ പറഞ്ഞു. അത് ഏറ്റവും രസകരമായ കാര്യം. RSS ഇവിടെ നോക്ക് എന്തൊക്കെ ഈ മനുഷ്യരുടെ RSS വന്നു പിടിച്ചെടുക്കുന്നു, ശിവേരി RSS കീഴിലായി ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുന്നു തന്നെ SNDP RSS സഖ്യം ഉണ്ടാക്കി, രാഷ്ട്രീയ സഖ്യം. അല്ലേ, അപ്പോ ഈ പ്രശ്നം അപ്പൊ എവിടെ പോയി ടീം ഏതെന്ന്? അതേ SNDP യോഗമാണ് പറഞ്ഞത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് RSS കയറുന്നത്. അതേ SNDP യോഗം കുറച്ച് കഴിഞ്ഞപ്പോ RSS സഖ്യം ഉണ്ടാക്കി. എവിടെ? ഞാനതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ആ ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇപ്പോഴത്തെ ആ ദുരിതർമ്മ ഒരു വലിയ എന്തൊക്കെ അലങ്കാരം വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു ഓടയില്ലേ, മേളിയിൽ നിന്ന് വെള്ളം പോകുന്ന ഓട, ആ ഓടയ്ക്കകത്ത് നിറയെ മാരകായുധങ്ങൾ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് വച്ചിരുന്നു അതിന്റെ അകത്ത്. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ശാസ്ത്രവൈദ്യർ എന്നോട് പറഞ്ഞു. ശാസ്ത്രവൈദ്യർ ഇത് കഴിഞ്ഞ് പന്മനി വന്നു എന്നെ കാണാൻ. വൈദ്യരെ ചെന്നിട്ട് ഇതിൽ നിന്ന് മൂന്നാല് വാളെല്ലാം കൂടെ എടുത്ത് ശാശ്വൻ സ്വാമിയുടെ മുറിക്കകത്തുകൊണ്ട് എറിഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് എടുത്ത് വൈദ്യർ കാര്യം പേടിയൊന്നുമില്ല. വൈദ്യരെന്നോട് പറഞ്ഞാണ് അതിന്റെ അകത്ത് ചെന്ന് രണ്ട് വാളെടുത്തോണ്ട് വന്നു. ഈ സംഭവം നടക്കുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ശാശ്വൻ സ്വാമിയുടെ മുറിക്കകത്ത് എറിഞ്ഞു കൊടുത്തു. ശിവേരിയിൽ ഇതാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ശാശ്വൻ സ്വാമി പേടിച്ചു പോയെന്ന് പറഞ്ഞു. വേറെ ആരും ചെയ്യാൻ വൈദ്യരെ തൊടാൻ പറ്റില്ല, വേറെ ഒരു മനുഷ്യനും ഇതിനെ ധൈര്യപ്പെടുത്തില്ല. അപ്പൊ ഇതിന്റെ അകത്ത് വാളുകൊണ്ട് വെച്ചത് വെറുതെ പുകമറ സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ കോടതി നടപ്പിലാക്കാൻ വരുന്ന ഞങ്ങള് ആകെ ഈ പറയുന്ന ഇത്ര പേരും കാറിന്റെ ഡ്രൈവറും, വേറെ ആരുമില്ല, ഞങ്ങളുടെ കൂടെ വരാൻ വേറെ ആരുമില്ല. അപ്പൊ പറയുന്ന എന്താണ്, ഭയങ്കര RSS ഇവിടെ വരും എന്ന് പറഞ്ഞ് PDP-ക്കാരെ ഇവിടെ നിർത്തിയിട്ട് ആയുധ സന്നദ്ധരായി നിർത്തിയിരിക്കുകയാണ്. അപ്പോ ഈ വരുന്ന ഏഴോട്ടോ പേരെ കൈകാര്യം ചെയ്തായിട്ട് കുറെ അബ്കാരികളും അവര് ഇവരെല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെയാ നടത്തി. എങ്ങനെ? എപ്പോഴും ആ ശരി. ഋതംബരാൻ സ്വാമി നായരാണെന്ന് എന്നോട് ചേട്ടൊക്കെ പറഞ്ഞു. എന്നോട് ഈ പന്മനവെന്ന് എന്നോട് ചോദിച്ചു ഋതംബരാൻ സ്വാമി നായരാണ് എന്ന് ചോദിച്ചു. കണ്ടിട്ട് ഒരു നായരുടെ ലക്ഷണമൊക്കെ ഉണ്ട്. നായരെ കണ്ട എന്താ ലക്ഷണം തിരിച്ചറിയാൻ ഞാൻ ചോദിച്ചു. എങ്ങനെ നിങ്ങൾ തിരിച്ചറിയാ? കണ്ടിട്ടൊരു ഇതൊക്കെ ഉണ്ട്. പന്മനെ ഒന്ന് എന്നോട് ചോദിച്ചാ ഇവരെങ്ങനെ ഈ നായരെ തിരിച്ചറിയില്ല, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, നിങ്ങൾ പോയി ചോദിച്ചാ മതി, എനിക്ക് ഋതംബരാനും തന്നെ അറിയാം, നിങ്ങൾ പോയി നേരിട്ട് ചോദിക്കുക. എന്ത് വൃത്തികേടുകളും മനുഷ്യൻ പണത്തിനും അധികാരത്തിനും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്പിനാരായണന് പോയി, അതായത് പറഞ്ഞു വരുന്ന ഏതാണെന്താണ്, ലോക വ്യവഹാരം എന്ന് പറയുന്നത് ഒരാൾ അറിയണമെന്നില്ല. അത് നമ്പിനാരായണന്റെ ഒരു ഇത് ഞാൻ കേട്ടപ്പോഴ ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് മാത്രമല്ല പറ്റുന്നത്, ഏതൊന്നിനും മുഴുകിപ്പോയാലും നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാതെ വരും. അത് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി. ശരി, ഇനിയും അവസരം വരുമ്പോ പറയാം. നിങ്ങൾ അവസരം ഉണ്ടാക്കിയാണ്, ഒരുപാടുണ്ട് പറയാം.